യഥാഭ്യുദയ ഹേതുത്വാദ് ധർമ്മോ ജിജ്ഞാസ്യ ഏവം നിശ്രേയസ ഹേതുത്വാദ് ബ്രഹ്മ ജിജ്ഞാസ്യം ഇത്യുക്തം. ഇതിന്റെ തുടക്കത്തിൽ അധാതു ബ്രഹ്മജിജ്ഞാസ അവിടെ ചർച്ച ചെയ്ത വിഷയത്തെ കൂടെ ഒന്ന് പരാമർശിക്കുകയാണ്. വേദത്തിന് രണ്ടിനും ഒരുപോലെയുള്ള പ്രാധാന്യമാണ്, ധർമ്മത്തിനും ബ്രഹ്മത്തിനും. അഭ്യുദയത്തെ ആശ്രയിക്കുന്നവർ, അഭ്യുദയം എന്ന് പറയുമ്പോൾ ഇഹലോകത്തിലെയും പരലോകത്തിലെയും സുഖത്തെ ആഗ്രഹിക്കുന്നവർ, ഇവിടെ പശുപുത്രാദികൾ, അവിടെ സ്വർഗം, അതിനു വേണ്ടിയിട്ട് ധർമ്മം ജിജ്ഞാസ്യമാണ് എന്ന് പറഞ്ഞു. അതാണ് ജൈമിനി അധാതോ ധർമ്മ ജിജ്ഞാസ എന്ന് തുടങ്ങി. ധർമ്മവും വിചാരം ചെയ്യേണ്ടതാണ്, അതിന്റെ ഫലം അഭ്യുദയമാണ്. ക്ഷയിക്കുന്ന സുഖങ്ങളാണ്, പക്ഷേ അതിനെക്കുറിച്ചും വിചാരം ചെയ്യണം. അതിന് പൂർവമീമാംസ എന്ന് പറയുന്നു. വേദത്തിലെ പൂർവഭാഗത്തിന്റെ വിചാരം പൂർവമീമാംസ. ഏവം നിശ്രയസഹേതുത്വ ബ്രഹ്മജിജ്ഞാസ്യം തിക്തം. ബ്രഹ്മത്തെ വിചാരം ചെയ്യണം. എന്തിന്? നിശ്രേയസം, മുക്തിക്ക് വേണ്ടി. വേദത്തിന്റെ ഉത്തരഭാഗത്തിലെ വിചാരം, അത് ഉത്തരമീമാംസ. ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വേദത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടു കഴിഞ്ഞാൽ അത് അപ്രമാണമായി പോകും. വൈദികന്മാരെ സംബന്ധിച്ച് വേദം പരമപ്രമാണമാണ്. ഒരു ഭാഗം അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് പൂർവമീമാംസകനായാലും ഉത്തരമീമാംസകനായാലും വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുകയാണ്. രണ്ടിനും, ധർമ്മത്തിനും ബ്രഹ്മത്തിനും ഒരുപോലെയുണ്ട് പ്രാധാന്യം. ധർമ്മം എന്ന് പറയുമ്പോൾ കർമ്മം. കർമ്മത്തിനവിടെ അവർ പറയുന്നത് യാഗാദിരേവ ധർമ്മ, അതാണ് ധർമ്മം. രണ്ടിന്റെയും വിചാരം കൂടിയേ തീരൂ. ഇതും തമ്മിൽ വിരോധമാണെന്ന് പറയും. അഭിനീതങ്ങനെ രണ്ടിന്റെയും വിചാരം വരുന്നു. അതിനും ഭാഷകാര സമാനം പറഞ്ഞിട്ടുണ്ട്, അധികാര ഭേദമനുസരിച്ച്. ധർമ്മത്തിന്, അതായത് കർമ്മത്തിന് ആരാണോ അധികാരികൾ, അവരതിനെക്കുറിച്ച് വിചാരം ചെയ്യണം. എന്താണ് കർമ്മം, എന്താണ് ഫലം, എങ്ങനെയാണ് ശരിയായ രീതിയിൽ കർമ്മം അനുഷ്ഠിക്കേണ്ടത്, അതൊക്കെ അവർ ചിന്തിക്കണം. എന്നിട്ട് നിർണയത്തിലെത്തണം, അതനുസരിച്ച് അനുഷ്ഠിക്കണം. സ്വർഗകാമന്മാര് പുത്രകാമന്മാരുമെല്ലാം അത് ചെയ്യണം. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ആരാണോ വിചാരം ചെയ്യേണ്ടവരത് വിചാരം ചെയ്യണം. അവർക്കെന്താ വേണ്ടത്? മുക്തി. മുക്തി ആഗ്രഹിക്കുന്നവൻ നിശ്രേയസഹേതുത്വ എന്ന് പറഞ്ഞു. മുക്തി ആഗ്രഹിക്കുന്നവരത് വിചാരം ചെയ്യട്ടെ. അതുകൊണ്ട് വേദത്തിന് പക്ഷപാതമൊന്നുമില്ല. അധികാര ഭേദം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, എന്താണോ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അത് ചെയ്യുക. ഭിന്നതയെ പാടുള്ളൂ എന്നില്ല. അങ്ങനെ ഒരു സമന്വയാത്മകമായ കാഴ്ചപ്പാടാണ് വേദത്തിൽ, സമഗ്രമായ കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് പക്ഷപാതമൊന്നും ആചാര്യന്മാർക്കും പക്ഷപാതമൊന്നുമില്ല. നിങ്ങൾ ബ്രഹ്മത്തെ തന്നെ വിചാരം ചെയ്തണമെന്നല്ല, നിങ്ങളതിന് അധികാരിയാണെങ്കിൽ മതി. നിങ്ങൾ കർമ്മത്തിൽ തന്നെ വേണം, അതും പറയുന്നില്ല. അതിന് അധികാരിയാണെങ്കിൽ മതി. അധികാരിത്വം എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഈ രണ്ട് ഭാഗങ്ങളിങ്ങനെ വേർവരിയുന്നത്. അതിൽ ബ്രഹ്മജ ജന്മാദ്യസേതയിൽ ലക്ഷിതം. ബ്രഹ്മത്തെ ഒന്നാമത്തെ സൂത്രം, രണ്ട് ജന്മാദ്യസേത രണ്ടാമത്തെ സൂത്രം അവിടെ തന്നെ പറഞ്ഞു. എന്താണ് അതിൻ്റെ ലക്ഷണം, എന്തിനങ്ങനെ ഒന്നിനെ അംഗീകരിക്കണം, അക്കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. തച്ച ലക്ഷണം ഘടരു ചകാദീനാം സുവർണാധിപത് പ്രകൃതിത്വേ കുലാല സുവർണ അകാരാധിക നിമിത്തത്വേജ സമാനമിത്യതോ ഭവതി വിമർശ കിമാത്മകം പുനർബ്രഹ്മണ കാരണത്ത് സ്യാതിഥി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ അധികരണത്തിൻ്റെ. ഈ അധികരണം പ്രകൃതിശ്ച പ്രജ്ഞാദൃഷ്ടാന്ത അനുപരോധമെന്ന് പറയുന്ന ഈ സൂത്രം പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വിശേഷിച്ചും അദ്വൈതി സാധാരണ ദ്വൈതിയും അദ്വൈതിയും പറയുന്നുണ്ട്. ഈ ജഗത്തിന് കാരണം ഈശ്വരനാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ്, രണ്ടും ഒന്ന് തന്നെ. അതിൽ ദ്വൈതി ജഗത്തിന് കാരണം ബ്രഹ്മമാണ് അല്ലെങ്കിൽ ഈശ്വരനാണെന്ന് പറയുമ്പോൾ എന്തിനാ നിങ്ങൾ ജഗത്തിന് കാരണമായിട്ടൊരു ഈശ്വരനെ സ്വീകരിക്കുന്നതെന്ന് ചോദിക്കും അവരോട്. എന്ന് പറയും ജഗത്തൊരു കാര്യമാണ്, കാര്യം ആയതുകൊണ്ട് അതിനൊരു കാരണം കൂടി തീരൂ. ഉദാഹരണം പറയും, കുലാലൻ മൺപാത്രത്തെ ഉണ്ടാക്കുന്നു, അപ്പോൾ അവിടെ ഒരു കുലാലനില്ലാതെ പാത്രം ഉണ്ടാകത്തില്ല. അതുപോലെ ജഗത്തൊരു കാര്യമാണെങ്കിൽ അതിനൊരു കാരണം കൂടി തീരും. അതാണ് ദ്വൈതി പറയുന്നത്. ശരിയായിക്കോട്ടെ, ജഗത്ത് കാര്യമായതുകൊണ്ട് ഒരു കാരണം, അല്ല ജഗത്തിനെ ഒരു കാര്യമായി സ്വീകരിക്കുന്നില്ല. ജഗത്ത് അതുകൊണ്ട് തന്നെ അതിന് കാരണവും വേണ്ട എന്ന് പറഞ്ഞാലോ അത് സാധ്യമല്ല. കാരണം നമ്മൾ ജഗത്തിൽ കാണുന്നുണ്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു കാരണം. അതുകൊണ്ട് ജഗത്ത് തന്നെ കാണുന്ന എന്താണ്? സദാ പരിണമിക്കുന്നതാണ്, കാര്യകാരണ രൂപത്തിൽ പരിണമിക്കുന്നതാണ്. വൃക്ഷത്തിൽ നിന്ന് വിത്ത്, വിത്തിൽ നിന്ന് വൃക്ഷം, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു കാരണം ഉണ്ടായാലേ തീരും, അംഗീകരിച്ചേ തീരും. അതുകൊണ്ട് ഈശ്വരനെ സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈശ്വരനെന്താ കാരണം? അത് ഈശ്വരന് കാരണം വേണ്ടത് ഇത് പറയും. ജഗത്തിന് കാരണം വേണം, പക്ഷേ ഈശ്വരനൊരു കാരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്തുകൊണ്ടത് കാരണം ആണ്, പരമകാരണമാണ്, അതിന് പിന്നെ ഒരു കാരണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദ്വൈതിയോട് പറയും, അങ്ങനെയാണെങ്കിൽ ജഗത്തിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കാരണത്തെ സ്വീകരിച്ച് അവിടെ നിങ്ങളുടെ വിചാരം അവസാനിപ്പിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് ജഗത്തിൽ തന്നെ ആയിക്കോട്ടെ. ജഗത്ത് കാരണമായും കാര്യമായും ഇരിക്കുന്നു. എങ്ങനെ അത് ബീജരൂപത്തിൽ കാരണമായിരിക്കുമ്പോൾ വൃക്ഷരൂപത്തിൽ കാര്യമാവും, വൃക്ഷരൂപത്തിൽ അത് കാരണമാകുമ്പോൾ ബീജരൂപത്തിൽ കാര്യമാവും. അപ്പോൾ ഇതെല്ലാം ജഗത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ജഗത്തിനെ കാരണമായി സ്വീകരിക്കുക, അതിൻ്റെ പിന്നിലേക്ക് എന്തിനു പോകണം എന്നതറിയാൻ വയ്യാത്ത ഒരു ഈശ്വരൻ. ജഗത്ത് പ്രത്യക്ഷമായിരിക്കുന്നു, പ്രത്യക്ഷമല്ലാത്ത ഒരു ഈശ്വരനെ ജഗത്തിന് ഇതിനോ കാരണമായി സ്വീകരിക്കും. അല്ല, അവിടെ അവസാനിപ്പിക്കുകയാണ് അതിന് കാരണമില്ലെന്ന് പറയുകയാണെങ്കിൽ അതിവിടെ അവസാനിപ്പിക്കുക ജഗത്തിൽ. അതാണ് കുറച്ചുകൂടി യുക്തം. പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് യോജിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് ഈശ്വരകാരണവാദത്തെ നാസ്തികന്മാരും നിഷേധിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചാലും അതിന് പരമകാരണമെന്ന് പറയേണ്ടി വരും. അതിൽ ഭേദം ജഗത്തിന് തന്നെ കാരണമായി സ്വീകരിക്കുക. ജഗത്തിനെ ആരും സൃഷ്ടിക്കുന്നത് ആരും കാണുന്നില്ലല്ലോ. ഒരാൾ ജഗത്തിനെ സൃഷ്ടിച്ചു, പ്രത്യക്ഷ പ്രമാണമില്ലല്ലോ. അനുമാനം, അനുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ദോഷത്തെയും കാണിക്കും. ഹിത്വാഭാസ്, ദോഷയുക്തമായ അനുമാനത്തിൽ നിന്ന് അനുമതി ഉണ്ടാകത്തില്ല. അതിനെ തർക്ക വിതർക്കങ്ങളിലേക്ക് പോകും. ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈശ്വരകാരണവാദം, മറ്റൊരു ഭാഗത്ത് ഈശ്വരകാരണ നിരാകരണം. ഇതിനൊരു അവസാന തത്തില്ല. തർക്കത്തിന് പ്രതിഷ്ഠയില്ല, ഭാഷ്യകാരനുമില്ല. അതിലെല്ലാം ഭേദം ജഗത്തിന് തന്നെ അവസാനമായി ചെയ്തിരിക്കുക. ഈ ജഗത്ത് തന്നെയാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. ഈ ജഗത്തിൽ തന്നെയാണ് ജഗത്തിൻ്റെ കാര്യവും. അങ്ങനെയേ കാണുന്നുള്ളൂ. ജഗത്തിന് പുറത്തു പോയൊരു കാരണത്തെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതാണ് നാസ്തികപക്ഷം. അപ്പം ഇവിടെ ദ്വൈതിക്ക് ഇതിന് സമാനം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സമാധാനം പറയും, അത് യുക്തിക്കൂടി നിരക്കണ്ടേ. യുക്തിയുക്തമായൊരു സമാധാനം പറയുക പ്രയാസമാണ്. അവിടെയാണ് അദ്വൈത വേദാന്തി പറയുന്നത് ഇതിന് സമാധാനം ഞങ്ങൾ പറയാം. ഇവിടെ എന്താണ് ദ്വൈതിക്ക് തകരാറ് വന്നത്? എന്താണ് ദ്വൈതി ഈ ജഗത്തിന് ഒരു നിമിത്ത കാരണമായിട്ട് ഈശ്വരനെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ ജഗത്തിന് ബാഹ്യമായി ജഗത്തിന് നിമിത്തമായി ഈശ്വരനെ സ്വീകരിച്ചു. അവിടെയാണ് തകരാറ് പറ്റി. അപ്പോൾ സാധാരണ നമ്മൾക്കറിയാം, ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ പ്രധാനമായി രണ്ട് കാരണങ്ങൾ വേണം. ഒന്ന് നിമിത്തം, മറ്റൊന്ന് ഉപാദാനം. മൺപാത്രം ഉണ്ടാക്കുന്നതിന് മണ്ണ് ഉപാദാനമാണ്. മൺപാത്രം ഉണ്ടാക്കുന്നതിന് കുലാലൻ നിമിത്തമാണ്. അപ്പോൾ സാധാരണ ലോകത്ത് അങ്ങനെയാണ് കാണുന്നത്. ഒരു നിമിത്തവും ഉപാദാനവും ഇല്ലാതെ ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഇത് പഴയ ദൃഷ്ടാന്തം നമ്മൾ ഇന്നും പറഞ്ഞു വരുന്നു. ഇന്നും നമ്മൾ കാര്യങ്ങൾ നോക്കിയാൽ കാണുന്നത് ഒരു നിമിത്തവും ഒരു പാദമാണ്. അല്ല, എങ്ങനെ എവിടെയാ കാര്യം ഉണ്ടാകുന്നത്? ഇവിടെ തന്നെ പറയും, പിതാവ് പുത്രന് നിമിത്തം, മാതാവ് ഉപാദാനം. മാതൃഗർഭത്തിൽ നിന്നാണ് സന്താനം ഉണ്ടാകുന്നത്. അപ്പോൾ മാതൃഗർഭമാണ് ഉപാദാനമായിരിക്കുന്നത്. ഇതുപോലെ സർവത്ര ജഗത്തിലെവിടെയൊക്കെ കാര്യകാരണങ്ങൾ സംഭവിക്കുന്നു അവിടെയെല്ലാം നിമിത്തം ഉപാദാനമുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ നിമിത്തമായി സ്വീകരിക്കുന്നു. കാരണം എങ്ങനെ ഈ ബ്രഹ്മാണ്ഡം ഉണ്ടായെന്നറിയത്തില്ല. അതുകൊണ്ട് ദ്വൈതികളെല്ലാം ഈശ്വരനവിടെ കൽപ്പിക്കുന്നു. അങ്ങനെ നിമിത്തമായി ഈശ്വരനെ കൽപ്പിക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് സമാധാനം പറയാൻ കഴിയാത്തത്. ദ്വൈതിക്ക് ശരിക്കും ഇതിന് സമാധാനം പറയാൻ കഴിയില്ല. യുക്തിയുക്തമായി സമാധാനം പറയാൻ കഴിയത്തില്ല. നിമിത്തമായി ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതിനെ പരമകാരണമായി സ്വീകരിച്ചാൽ അതുവരെ എന്തിനു പോകണം? ജഗത്ത് തന്നെയാണ് കാരണം, അത് തന്നെ കാര്യം. ഇതിനെന്ത് സമാധാനം പറയും? ഈശ്വരനെങ്ങനെ അംഗീകരിക്കും? അപ്പൊ ഈ വൈഷമ്യം കണ്ടുകൊണ്ടാണ് അദ്വൈതി പറയുന്നത്. അദ്വൈതി എന്ന് പറയുമ്പോൾ അത് ഭാഷ്യകാരൻ തന്നെ. അല്ല, വേറെ ആരും ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾക്ക് സമാധാനം പറഞ്ഞിട്ടില്ല. അദ്വൈതികൾ പലരും ഉണ്ടായിരുന്നു മുമ്പൊക്കെ. പക്ഷെ ഭാഷ്യകാരനെ പോലെ ഇത്തരം പ്രശ്നങ്ങളെ എടുത്ത് ചർച്ച ചെയ്ത് യുക്തിക്ക് ബോധിക്കുന്ന തരത്തിൽ അതിന് സമാധാനം പറഞ്ഞിട്ടില്ല. പിന്നെ അത് യുക്തിയിലൂടെ പറഞ്ഞ അവസാന അനുഭവത്തിൽ കൊണ്ടെത്തിക്കും. കാരണം അദ്വൈതത്തിന്റെ വിശേഷത, ദ്വൈതിയാണെങ്കിലോ അത് വിശ്വാസത്തിൽ കൊണ്ടെത്തിക്കും. നിങ്ങളെങ്ങനെ വിശ്വസിക്കുക? സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ഇതിന് അദ്വൈതി എന്താ സമാനം പറയുന്നത്? അതാണ് ഇവിടുത്തെ ചർച്ച. അതാണ് ഇതിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെ അതുകൂടെ വിശദീകരിക്കുന്നു. തച്ചലക്ഷണം ഘടരുചകാദീനാം മൃസുവർണാധിപത് പ്രകൃതത്വേ. ഇത് എങ്ങനെയാണ്? ഈ കാരണം ബ്രഹ്മം ഘടരുചകാദികൾക്ക് എന്ന് വെച്ചാൽ മൺപാത്രങ്ങൾക്ക് മണ്ണ് എങ്ങനെയാണോ പ്രകൃതിയായിരിക്കുന്നത്, പ്രകൃതി അല്ലെങ്കിൽ ഉപാദാനമായിരിക്കുന്നത്, അതുപോലെ ഉപാദാനമാണോ അതോ കുലാല സുവർണകാരാധിപ നിമിത്തത്തിൽ അതോ മൺപാത്രത്തിന് കുലാലനും രുചകം സ്വർണ്ണാഭരണത്തിന് സുവർണകാരനും പോലെ നിമിത്തമാണ്. രണ്ടും ആകാം. ദ്വൈതികളെ പക്ഷത്തെ ആശ്രയിച്ചുകൊണ്ട് വിചാരം ചെയ്യുക. വാസ്തവത്തിൽ നമ്മുടെ ഈ ദർശനങ്ങളെല്ലാം ആസ്തിക ദർശനമായാലും ശരി നാസ്തിക ദർശനമായാലും ശരി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. എന്താണിത്? ഈശ്വരൻ ജഗത്തിന് കാരണം എന്ന് പറയുന്നത് പ്രകൃതി ഉപാദാന രൂപത്തിലാണോ അതോ നിമിത്ത രൂപത്തിലാണോ? ബൗദ്ധന്മാരും ജൈനന്മാരും ചാർവാകന്മാരും ചാർവാകന്മാരും ബൗദ്ധന്മാരും മറ്റും അത് ചർച്ച ചെയ്യുന്നതിന് നിഷേധിക്കാൻ വേണ്ടി ചർച്ച ചെയ്യും. ഈശ്വരനെ സംരക്ഷിക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ടവരാണ് താർക്കികന്മാർ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജൈനന്മാരുടെത്തും ബൗദ്ധന്മാരുടെത്തും ചാർവകന്മാരുടെത്തൊക്കെ ഒരുപാട് മല്ലടിച്ചിട്ടുണ്ട് അവർക്ക് ഈശ്വരനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട്, യുക്തിയിലൂടെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവരവരുടേതായ തർക്കശാസ്ത്രങ്ങളുണ്ട്. ഈ തർക്കശാസ്ത്രം എന്ന് പറയുന്നതിന് പ്രധാനമായിട്ട് ഈശ്വരനെ സമർത്ഥിക്കുന്നതിനും നിഷേധിക്കുന്നതിനും വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങളാണ്. ബൗദ്ധന്മാരും ജൈനന്മാരും എല്ലാം ഈശ്വരനെ നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള തർക്കശാസ്ത്രങ്ങളുണ്ടാക്കി, അവരുടേതായ ശാസ്ത്രങ്ങളുണ്ടാക്കി. ആസ്തികന്മാരിൽ പ്രധാനി താർക്കികൻ എന്ന് നമ്മൾ പറയുന്നവര് ഈ തർക്കം തർക്കം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്തോ ആൾക്കാർ തമ്മിൽ വഴക്കൂടാൻ വേണ്ടിയിട്ട് അല്ല. ഇവിടെയെല്ലാം ഈശ്വര അസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുക്തി വിചാരമാണ് മുഖ്യമായിട്ട്. മറ്റു വിഷയങ്ങളുണ്ട്, അതൊക്കെ ഗുണം. ഈശ്വര അസ്തിത്വം ആത്മാഅസ്തിത്വം അത് യുക്തിയിലൂടെ എങ്ങനെ സമർത്ഥിക്കാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ താർക്കികന്മാരുടെ അതേ ശൈലിയാണ് ഭാഷ്യകാരൻ ഇവിടെ കടമെടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രതിപാദനത്തിന് വാദരൂപത്തിന് ജൽപരൂപത്തിന് എല്ലാം ചില സമയത്ത് വിതണ്ടാരൂപത്തിലെല്ലാം ഭാഷ്യകാരൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ആ ശൈലി എന്ന് പറയുന്നത് താർക്കിക ശൈലിയാണ്. അവരേത് രീതിയിലാണോ ചർച്ച ചെയ്തത് അതേ രീതി പൂർണ്ണമായും അത് കടമെടുത്താണ്. തത്വത്തെ കുറിച്ച് പറയുമ്പോൾ സാഖ്യൻ തുടങ്ങിയവരുടെ പല ആശയങ്ങളെയും ഭാഷകാരും കടമെടുത്തിട്ടുള്ളതുപോലെ വിചാര രീതിയെ സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായും താർക്കിക ശൈലിയാണ്. അവരാണ് ഈ രീതിയിൽ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതും അവരുടെ രീതി സമാധാനം പറയുകയും ചെയ്യുക. അവരുടെ രീതി എന്ന് പറയുന്നത് പൊതുവായി താർക്കികന്മാരുടെ രീതി എന്ന് പറയുന്നത് പക്ഷം പ്രതിജ്ഞ ഹേതു ദൃഷ്ടാന്തം. ഈ ഭാഷയത്തിൽ ഓരോ വാചകം എടുത്തു കഴിഞ്ഞാലും ആ രീതിയിലാണ്. അതിലൊരു പക്ഷം കാണും, ഒരു പ്രതിജ്ഞ കാണും, ഒരു ഹേതു കാണും, ഒരു ദൃഷ്ടാന്തം. പക്ഷെ നമ്മൾ ആ രീതിയിലൊന്നും വിശദീകരിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് കേൾക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതെന്നതാണ്. അതിനെക്കുറിച്ച് അറിയാൻ കഴിയാത്തവരോടത്ത് അത് പറഞ്ഞിട്ടിട്ട് കാര്യമില്ല. ആ രീതിയിലാണ് ഇവിടെയും രണ്ടു പക്ഷത്തെ കാണിക്കുന്നത്. മൺപാത്രത്തിന് കാരണം മണ്ണ്, ഉപാദാനമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയായിരിക്കുന്നത് ഉരുചകത്തിന് പ്രകൃതിയായിരിക്കുന്ന സ്വർണം, അതുപോലെ മൺപാത്രത്തിന് നിമിത്തമായിരിക്കുന്നു കുലാലൻ, ഉരുചകത്തിന് സ്വർണ്ണാഭരണത്തിന് നിമിത്തമായിരിക്കുന്ന സ്വർണ്ണകാരൻ. ഇതിനെ രണ്ടിനെയും സമാനം കാരണമായി പറയാം. ഈ കാരണം എന്ന് പറയുമ്പോൾ ദ്വൈതികൾക്ക് സംഭവിച്ചതുപോലെ കേവലം നിമിത്തത്തെ എടുക്കരുത്. തർക്കീയന്മാർക്കും മറ്റും പറ്റിയ പോരായ്മ എന്താണ്? അതിനെ പിടിച്ചുകൊണ്ടാണ് നാസികന്മാര് അവരെ നിഷേധിക്കുന്നത്. തർക്കീയൻ പറയുന്നത് എന്താണ്? ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഈശ്വരന് സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്ന പലതിനെ ആശ്രയിക്കേണ്ടി വന്നു. എന്ത്? കാലം, ദേശം, പരമാണുക്കൾ, ഇതെല്ലാം ഈശ്വരനിൽ നിന്ന് ഭിന്നമാണ്. ഇങ്ങനെ പലതിനെ ആശ്രയിച്ച് ഈ മറ്റ് മതങ്ങളിലുമൊക്കെ അതാ പറയുന്നു. അവരും പറയുന്നത് എന്താണ്? ഈശ്വരൻ മറ്റ് പലതിനെ ആശ്രയിച്ച് സൃഷ്ടിച്ചു. അതിൽ വരുന്ന ദോഷം എന്താണ്? ഈശ്വരന് സാപേക്ഷത വരുന്നു. ഈശ്വരൻ നിരപേക്ഷമായി സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. ഈശ്വരന് സൃഷ്ടിക്കുന്നതിന് എന്തിനെയൊക്കെ അപേക്ഷിക്കേണ്ടി വരുന്നു? ഇപ്പോൾ ഒരുവൻ മറ്റൊന്ന് എന്തിനെങ്കിലും വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടി ഒന്നിനെ അപേക്ഷിച്ചാൽ അത് അയാളുടെ ദുർബലതയാണ്. നിരപേക്ഷമായ ഒന്നിനെ മാത്രമേ ഈശ്വരൻ എന്ന് പറയാൻ പറ്റൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സർവ ഐശ്വര്യ യുക്തമായവനെന്നാണ്. അപ്പൊ സൃഷ്ടിക്ക് വേണ്ടി പരമാണുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ബൗദ്ധന്മാരവിടെയാണ് പിടിക്കുന്നത്. അങ്ങനെ സാപേക്ഷമായിരിക്കുന്ന ഒരാള്, ഒരു ഈശ്വരൻ, അതിന്റെ ആവശ്യം തോന്നുന്നു. കാരണം ഈ പ്രപഞ്ചം തന്നെ പരസ്പരാപേക്ഷിതമാണ്, സാപേക്ഷമാണ്. കാലദേശങ്ങൾ പരസ്പരാപേക്ഷിതമാണ്. ഇവിടെ സൃഷ്ടി സംഭവിച്ചോളൂ. എന്തിനാ ഒരു ഈശ്വരന്റെ ആവശ്യം? ഈശ്വരനെ സ്വീകരിച്ചാലും സാപേക്ഷനായ ഈശ്വരനെ സ്വീകരിക്കേണ്ടി വരുന്നു. ഈശ്വരൻ സങ്കല്പിക്കുന്നു, സങ്കല്പം കൊണ്ട് പരമാണുവിൽ ക്രിയ സംഭവിക്കുന്നു, സൃഷ്ടി സംഭവിക്കുന്നു. അതൊരു കാലത്തിലാണ്, ഒരു ദേശത്തിലാണ്. അനേക നിമിത്തങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. ഇതിനബദ്ധമാണോ ഇത്തരം ചിന്താഗതി? സൃഷ്ടിക്ക് ഈശ്വരന്റെ ആവശ്യമില്ലാതാണ്. ഈ രണ്ട് കാരണങ്ങളെ എടുത്തുകൊണ്ടൊന്ന് ഉപാദാനം, മറ്റൊന്ന് നിമിത്തം. ഇതിനെ രണ്ടിനെയും എടുത്തുകൊണ്ട് ഈ പൂർവികന്മാര് ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചപ്പോഴും അവർക്ക് സാപേക്ഷമായ ഒരു ഈശ്വരനെ സ്വീകരിക്കേണ്ടി, ഇതിനെല്ലാം ആശ്രയിക്കുന്നവർ ഈശ്വരൻ. ഇപ്പൊ കാരണമെന്ന് പറയുമ്പോൾ രണ്ടിനെ എടുത്തു കഴിഞ്ഞാലും തുല്യമാണ്. രണ്ട് കാരണവും വേണം, ഉപാദാനവും വേണം, നിമിത്തവും. അതാണ് സമാനീത്യതോ ഭവതി വിമർശ. ഇവിടെ വിചാരം ആവശ്യമായി വരുന്നു. അദ്വൈതം പറയുന്നു, കിമാത്മകം പുനർ ബ്രഹ്മണ കാരണത്വം സ്യാത്. ഏത് തരത്തിലുള്ള കാരണമാണ് ബ്രഹ്മത്തിന് വരുന്നത് എന്ന് വെച്ചാൽ, ഈശ്വരൻ എങ്ങനെയാണ് കാരണമാകുന്നത്? ജന്മാദ്യസ്യതഹ എന്നടുത്ത് പറഞ്ഞല്ലോ, ഈശ്വരൻ ജഗത്തിന് കാരണമാണ്. തത്ര നിമിത്ത കാരണമേവ താവത് കേവലം സ്യാദിതി പ്രതിഭാതി. സാധാരണ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ദ്വൈതികൾ പറയുന്ന പോലെ ഈശ്വരൻ നിമിത്ത കാരണമാണ്. നിമിത്ത കാരണമേവ താവത് കേവലം സ്യാദ്. നിമിത്ത കാരണമാണ്, കേവലം നിമിത്ത കാരണമാണെന്ന് തോന്നുന്നു. ഇത് വളരെ ദാർശനികമായ ചർച്ചയിൽ വളരെ സങ്കീർണവും ജടിലവുമാണ്. തർക്കവിതർക്കങ്ങൾക്കൊരവസാനമേ. അതുകൊണ്ട് പൂർവമീമാംസകർ പറഞ്ഞു, ഒരു ഈശ്വരനെ വേണ്ട ഇവിടെ. ഈശ്വരന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനൊരു അവസാനമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഈശ്വരനെ വേണ്ട. അങ്ങനെയായാലും തുടക്കം, ഈശ്വരൻ നിന്നല്ല തുടക്കം, വിചാരത്തിൻ്റെ തുടക്കം. ഈശ്വരന് ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അവർ പറഞ്ഞു, ഈ പ്രപഞ്ചം മതി, സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ഇവിടെ തന്നെ നടക്കും, എന്തിനാ ഒരു ഈശ്വരൻ? അവിടെ നിന്നാണ് പിന്നീട് അല്ലാതെ പോലെ ഈശ്വരൻ കൂടിയേ തീരൂ. ഈശ്വരൻ അങ്ങനെ, ഈശ്വരൻ നിമിത്തമാണെന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നു. അത് അദ്വൈതത്തിൽ എത്തുന്നതുവരെ അങ്ങനെ തന്നെ പോയി. ഈശ്വരൻ നിമിത്തമാണ്, അപ്പം അതിനുള്ള പോരായ്മകളുണ്ട്. നിമിത്തമാണെന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായി അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്വൈതി പറഞ്ഞു, അതുപോലെ കസ്മാത്, എന്തുകൊണ്ട് നിമിത്തമെന്ന് പറഞ്ഞ് ഈക്ഷാപൂർവക കർത്തൃത്വ സങ്കല്പിച്ചു സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈശ്വര നിമിത്തമാണ്. ഇവിടെ പറഞ്ഞു, ഈക്ഷാപൂർവകം ഹി ബ്രഹ്മണ കർത്തൃത്വ ഗമ്യതി. സങ്കല്പപൂർവകമായ ഈക്ഷാ അഭിധ്യാനം മുമ്പ് പലയിടത്തും വന്നിട്ടുണ്ട്. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, ബ്രഹ്മം അങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഇങ്ങനെ ഇച്ഛാഞ്ചക്രേ സപ്രാണം അസൃജത ഇത്യാദി ശ്രദ്ധിക്കും. പ്രശ്നത്തിനും മറ്റും പലയിടത്തും വരുന്നുണ്ട്. സങ്കല്പിച്ച സൃഷ്ടി, സങ്കല്പിച്ച് സൃഷ്ടിക്കണമെങ്കിൽ ഒരു വ്യക്തിയാണ് ആ വ്യക്തി, അത് നിമിത്തമാണ്. കുലാലൻ സങ്കല്പിക്കുന്നു, പിന്നീട് പാത്രത്തെ ഉണ്ടാക്കുന്നു. അതുപോലെ ഇച്ഛാപൂർവം ജകർത്തൃത്വം നിയുക്തകാരണ ശൈവ കുലാലാദിഷ്ടം, ഇച്ഛാപൂർവമായ സങ്കല്പപൂർവമായ സൃഷ്ടി കുലാലാദികളാണ് കാണുന്നത്. അനേകാകാര പൂർവികാച ക്രിയാഫല സിദ്ധിർ ലോകെ ദൃഷ്ട പറയുന്നു, പല രൂപത്തിലാണ് ക്രിയാഫല സിദ്ധികൾ ലോകത്തിൽ കാണുന്നത്. ഇവിടെയും കാണുന്നുണ്ട് അനേക കാരക പൂർവിക. ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അതിന് അനേക കാരകങ്ങൾ വേണം. നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു കർത്താവ് വേണം, അതിനൊരു കരണം വേണം, അപാദാനം, അധികരണം, സംബന്ധം, പലതും വേണം. അവിടെ കാരകങ്ങൾ തന്നെ പലതാണ്. എന്നുവെച്ചാൽ ഏതെന്നുകൊണ്ടാണോ ഒരു ക്രിയ നിഷ്പന്നമാകുന്നതിനാണ് കാരകം എന്ന് പറയുന്നത്. ഒരു കർത്താവ് വേണ്ടേ? പാത്രം ഉണ്ടാക്കുന്നതാണ് വേണ്ടേ? പാത്രം ഉണ്ടാക്കാൻ കരണം വേണ്ടേ? അതിൻ്റെ ഉപകരണങ്ങൾ വേണ്ടേ? ഒരു അധികരണം വേണ്ടേ? എവിടെയെങ്കിലും ഒരു സ്ഥലം വേണ്ടേ അതുണ്ടാക്കാൻ? ഇതിനെല്ലാം കാരകങ്ങളെന്ന് പറയുന്നു. അങ്ങനെ അനേക കാരകപൂർവികാച്ച ക്രിയാഫലസിദ്ധി, ക്രിയയും ഫലവും എല്ലാം ഉണ്ടാകുന്നതിന് അനേക കാരകങ്ങൾ വേണം. സജന്യായ ആദികർത്തെ ജീവിയുക്ത സംക്രമയിതും, ഇതേ യുക്തിയെ നമുക്ക് ആദികർത്താവായ ഈശ്വരനും യോജിപ്പിക്കാം. ഈശ്വരന് ഒരു കാരകമാണ്, സങ്കല്പിക്കുന്നു, സൃഷ്ടിക്കുന്നു, അപ്പൊ സൃഷ്ടി കർത്താവാണ്. അല്ലേ ദൈവത്തിനെ ചൊല്ലു പറയുന്നു കർത്താവേ കർത്താവേ എന്ന് പറയും. ഈശ്വരൻ സൃഷ്ടിക്കുന്നവനാണ്. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന നിമിത്ത കാരണമെന്നാണ്. പിന്നെ വേറൊന്നുണ്ട്, ഇതൊക്കെ യുക്തി വിചാരം ചെയ്യുന്നിടത്ത് വിശ്വാസം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. അങ്ങ് വിശ്വസിച്ചാണ് അവിടെ പിന്നെ ചോദ്യമില്ല, വിചാരമില്ല, ഒന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വിചാരം ചെയ്യുന്നു. ഇത് വിചാരം ചെയ്യുന്നവർക്ക് വിചാരം കൂടി അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിചാരത്തിൻ്റെ ആവശ്യമുണ്ട്. മൂഢന്മാരെ ബോധ്യപ്പെടുത്തുന്നതിന് വിശ്വാസം മതിയാവും. ഇപ്പോൾ ഒരു കർത്താവുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അവൻ വിളിച്ചോളും കർത്താവേ കർത്താവേ കർത്താവേ. അതിൻ്റെ വിചാരത്തിൻ്റെ ആവശ്യമുണ്ട്. സത്യന്യായ ആദി കർത്തരിയുടെ സംക്രമിക്കുന്ന അവൻ്റെ വിചാരം ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഒരു നിമിത്തമുണ്ട് സൃഷ്ടിയിൽ, അപ്പോൾ ആദി കർത്താവിനുമുണ്ട്. ഈശ്വരത്വ പ്രസിദ്ധേശ, അത് മാത്രമല്ല ഈശ്വരനായിരിക്കണം ആ സൃഷ്ടി കർത്താവ്, ജഗത്തിൻ്റെ കർത്താവ്, സർവ ഐശ്വര്യങ്ങളുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ ഭാഷകാരൻ പറഞ്ഞല്ലോ, മനസ്സാപ്യ ചിന്തിയ രചനാരൂപസ്യ, ഇതിൻ്റെ സൃഷ്ടിക്രമം എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒന്നിനെ സൃഷ്ടിക്കണമെങ്കിൽ ഈശ്വരാണാംഭി രാജവൈവസ്വതാധീന നിമിത്തകാരണത്വം ഏവ കേവലം പ്രതീയതേ തത് പരമേശ്വരസ്വാമി നിമിത്തകാരണത്വമേവ യുക്തം പ്രതിപത്തും. ഈ ലോകത്തിൽ തന്നെ കാണാൻ എന്താണ്, ഐശ്വര്യയുക്തന്മാരായവരുടെ കർമ്മങ്ങൾ, സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം അവർ കേവലം നിമിത്തം മാത്രമാണ്. രാജാവ് ഉദാഹരണമാണ്, രാജാവ് ഒരിടത്തിരിക്കുന്നു, സങ്കല്പിക്കുന്നു, രാജ്യഭരണം നടക്കുന്നു. രാജാവ് എല്ലാ സ്ഥലത്തും പോയി ഭരിച്ചിട്ടാണോ? അല്ല. ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരവരുടെ ജോലി ചെയ്യുന്നു, സൈന്യം അവരവരുടെ ജോലികൾ ചെയ്യുന്നു, പ്രജകൾ അവരവരുടെ ജോലി ചെയ്യുന്നു. രാജാവ് കേവലം നിമിത്തം. പ്രപഞ്ചത്തിലും അങ്ങനെ തന്നെ, പ്രജാപതികൾ, വയോസുതന്മാർ, മനുക്കൾ, അവരെല്ലാം അവരവരുടെ ജോലി ചെയ്യുന്നു. അവരെല്ലാം നിമിത്തം, അവരുടെ സാന്നിധ്യത്തിലെല്ലാം നടക്കുന്നു. അവർ സങ്കല്പിച്ചാൽ മതി, അവരെല്ലാ പണിയും എടുക്കേണ്ട കാര്യമില്ല. നിമിത്ത കാരണത്തുമേ കേവലം പ്രതീതി തദ്വത് പരമേശ്വരസ്യാമി, അതാണ് യുക്തി എന്ന് പറയുന്നത്. അതുപോലെ ഈ ജഗത്തിൻ്റെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ആ പരമേശ്വരനും നിമിത്ത കാരണത്വമേവ യുക്തം പ്രതിപത്ത, നിമിത്ത കാരണമാണ്. ഇതാണ് ദ്വൈതിയുടെ പക്ഷം. കാര്യം ചെയ്തം ജഗത് സാവയവും അചേതനം അശുദ്ധം ചദൃശിതേ കാരണേനാപി തസ്യ താദൃശേനൈവ ഭവിതവ്യം കാര്യകാരണയോഹോ സാരൂപ്യ ദർശന. ഇനി അദ്വൈതി എന്താ പറയുന്നത്? ഈശ്വരൻ ഇതിന്റെ നിമിത്തവുമാണ്, ഈശ്വരൻ ഇതിന്റെ പ്രകൃതിയുമാണ്, ഈശ്വരൻ ജഗത്തിന് ഉപാദാനവുമാണ്. അവിടെയാണ് ദ്വൈതിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് സമാധാനം. അവിടെയാണ് ഇതിനെ നിമിത്തമായി സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾ വരുന്ന പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നിമിത്തമായിട്ടല്ല, ഇതിനെ ഉപാദാനമായി, ഈശ്വരനെ ഉപാദാനമായി സ്വീകരിക്കുക. പ്രകൃതി ജഗത്തിന് പ്രകൃതിയായിരിക്കുന്നത് ഈശ്വരൻ തന്നെ, ജഗത്തിന് നിമിത്തമായിരിക്കുന്നതും ഈശ്വരൻ തന്നെ. അങ്ങനെ സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? ജഗത്തായിരിക്കുന്നു ഈശ്വരൻ തന്നെ, അതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നു. ജഗത്തായിരിക്കുന്നതും നാമരൂപാത്മകമായ ശബ്ദസ്പർശരൂപരസാത്മകമായ ഈ ജഗത്തായി പ്രകടമായിരിക്കുന്നതും ഈശ്വരൻ തന്നെ. ജഗത്തെന്ന് പറയുമ്പോൾ എല്ലാവരും വരും, ദേവന്മാരും പ്രജാപതികളും മനുഷ്യരും പക്ഷി മൃഗാദികളും എല്ലാം ഉൾപ്പെടുന്നതാണ് ജഗത്ത്. അപ്പോൾ ജഗത്തായിരിക്കുന്നതും ജഗത്തിന് നിമിത്തമായിരുന്നുകൊണ്ട് ജഗത്തായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ജഗത് കാരണത്തെ ഈ ജഗത്തിന് പുറത്തും കാണാം, ജഗത്തിനകത്തും കാണാം. ദ്വൈതികൾക്കത് പറ്റത്തില്ല, ജഗത്തിന് പുറത്തെ ജഗത് കാരണത്തെ കാണാൻ പറ്റും. അദ്വൈതിയെ സംബന്ധിച്ചതല്ല, ജഗത്തിന് പുറത്തും ജഗത്തിനകത്തും എല്ലാം ഈശ്വരൻ തന്നെ. അതിനി അടുത്ത് വിശദീകരിക്കും. പക്ഷെ ഇങ്ങനെ വരുന്നതിൽ ഒരു ദോഷമുണ്ട്. അപ്പോ അദ്വൈതി ഇങ്ങനെ പറയുമെന്നറിയാം, ദ്വൈതി ജഗത്തിന് ഉപാദാനമായിരിക്കുന്നത് നിമിത്തമായിരിക്കുന്നത് ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദോഷം? പറയുന്നു, കാര്യം ചെയ്യുതൻ ജഗത്ത്, ഈ ജഗത്ത് എന്താണ്? സാവയവം. ഇത് അവയവങ്ങളോടുകൂടിയതാണ്, അവയവം ഉണ്ടെങ്കിൽ അത് നശിക്കും. ആ ചേതന, ഇത് ജഡമാണ്. എന്താ ഇവിടെ ശബ്ദസ്പർശാദികളെല്ലാം അനുഭവപ്പെടുന്നത് ജഡമാണ്. അശുദ്ധം, ഇതിൽ ഇല്ലാത്ത മാലിന്യങ്ങൾ, അശുദ്ധി എന്താണ്? എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് പ്രകൃതിയായി ഉപാദാനമായി നിങ്ങൾ ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കാരണേനാപി തസ്യ താദൃശേനവ ഭവതവ്യം, ഇതിൻ്റെ കാരണമായിരിക്കുന്ന ഉപാദാനമായിരിക്കുന്ന ഈശ്വരനും ഇതുപോലെ സാവയവും അചേതനും അശുദ്ധമായിരിക്കണമല്ലോ. ഇതുപോലെ മൃത്ത് എങ്ങനെയോ അതുപോലെയാണ് മൺപാത്രം, സുവർണം എങ്ങനെയാണോ അതുപോലെയാണ് സ്വർണ്ണ ആഭരണം. സുവർണത്തിൽ മാലിന്യം ചേർത്താൽ ആഭരണത്തിലും മാലിന്യം വരും. സുവർണം സാവയവമാണ്, ആഭരണങ്ങളും അവയവത്തോടുകൂടിയതാണ്. മൃത്ത് അശുദ്ധമാണെങ്കിൽ മൺപാത്രം അശുദ്ധമാണ്. അപ്പോൾ ഉപാദാനമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതി പറയുന്ന പോലെ ഈ ജഗത്തായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ജഗത്ത് പോലെ തന്നെ ഈശ്വരനും അശുദ്ധനാണെന്ന് സ്വീകരിക്കേണ്ടി വരും. അതാണ് ആക്ഷേപം പറയുന്നത്. കാര്യം ഇതം ജഗത് സാവയും അചേതനം അശുദ്ധം ച ദൃശ്യത്തെ. ദ്വൈതികൾ അദ്വൈതിക്ക് നേരെ പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രം ഇതാണ്, കാരണീനാവി തസ്യ താദൃശേന വിഭവതി, കാരണവും അങ്ങനെ ആയിരിക്കണം. കാര്യകാരണയോ സാരൂപ്യ ദർശന, സർവത്ര കാര്യകാരണങ്ങളിൽ സാരൂപ്യം കാണുന്നുണ്ട്, എന്നുവെച്ചാൽ സമാന സ്വഭാവം കാണുന്നുണ്ട്. കറുത്ത മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കിയാൽ അത് കറുത്തിരിക്കും, അങ്ങനെ കാണുന്നുണ്ട്. ബ്രഹ്മത്തെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ? കഴിയില്ല. എന്തുകൊണ്ട്? ബ്രഹ്മച്ച നൈവൻ ലക്ഷണോ ഗമ്യത. ബ്രഹ്മത്തെ ശ്രുതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ നിഷ്കളം, നിഷ്ക്രിയം, ശാന്തം, നിരവധ്യം, നിരഞ്ജനം എന്ന് പറയുന്നു. നിഷ്കളം എന്ന് പറഞ്ഞാൽ കലകൾ അവയവങ്ങളില്ലാത്തതാണ്. കല അവയവം ബ്രഹ്മം നിരവയമാണ്, പ്രപഞ്ചം അങ്ങനെയാണോ? നിഷ്ക്രിയം. ഈ ബ്രഹ്മം ആണ് ഉപാദാനം എന്ന് പറഞ്ഞു. ശരി, ബ്രഹ്മം എങ്ങനെ ഈ പ്രപഞ്ചമായി മാറി? അപ്പൊ അദ്വൈതിക്ക് ഒന്നേ പറയാൻ കഴിയും, എന്താണ്? ആ ബ്രഹ്മം പരിണമിച്ച് ഈ പ്രപഞ്ചമായി മാറി. എങ്ങനെയാണോ സാഖ്യന്മാരും മറ്റും പറയുന്നത്, പ്രധാനം പരിണമിച്ച് ജഗത്തായി മാറി, അതുപോലെ ബ്രഹ്മം പരിണമിച്ച് ജഗത്തായി മാറി എന്ന് പറയേണ്ടി വരും. ബ്രഹ്മത്തെ ഉപാദാനമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പറയുന്നു അത് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? ബ്രഹ്മത്തെ പോലെ നിഷ്ക്രിയം, അത് പരിണാമ ശൂന്യമാണ്, ആ പരിണാമിയാണ്, അതെങ്ങനെ പരിണമിച്ച് ജഗത്താവും? അതുകൊണ്ട് അതും സാധ്യമല്ല. പിന്നെ അത് ശാന്തം, ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു ബ്രഹ്മം ശാന്തമാണ്. അപ്പൊ ചിന്തിക്കും, പിന്നെ ഇവിടെ അശാന്തി, അശാന്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് അശാന്തി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് അശാന്തമായിരിക്കുന്നത്. കാരണം മനസ്സിന്റെ പരിണാമമാണ് അശാന്തി. ശാന്തിയും അശാന്തിയും എല്ലാം മനസ്സിന്റെ പരിണാമമാണ്. ബ്രഹ്മമാണ് ജഗത്തായിരിക്കുന്നതെങ്കിൽ ഈ ജഗത്തിന്റെ ഭാഗമായിരിക്കുന്ന ആ ജീവനും ബ്രഹ്മം തന്നെ ആയിരിക്കണമല്ലോ. ബ്രഹ്മം തന്നെ ജീവനായി പരിണമിച്ചു എന്ന് പറയേണ്ടി വരും. ബ്രഹ്മം ശാന്തമെന്ന് പറയുന്നു. എന്നുവെച്ചാൽ അവിടെ ശാന്തിയേ ഉള്ളൂ, അശാന്തിയില്ല. അശാന്തി എവിടെ? ഇവിടെ ജീവന്റെ മനസ്സ്. എന്തുകൊണ്ടാണ് ജീവന്റെ മനസ്സിൽ അശാന്തി വരുന്നത്? അശാന്തിയുടെ മുഖ്യമായ കാരണം എന്താണ്? രാഗദ്വേഷം. എനിക്കൊരു രാഗമുണ്ടായി, രാഗമുണ്ടാകുക എന്ന് പറയുന്നതന്നെ അതെന്റെ ഉള്ളിൽ അശാന്തിയാണ്, മനസ്സുടനെ തന്നെ ഇളകുന്നു. ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല, ആ രാഗത്തിന് എന്തെങ്കിലും ഇച്ഛാഭംഗം ഉണ്ടായി, ഒരു തടസ്സം ഉണ്ടായി, ദ്വേഷമായി, അശാന്തിയായി. അശാന്തിക്ക് മൂലകാരണം രാഗം, തുടർന്നു വരുന്ന ദേഷ്യം, അതും അശാന്തിയാണ്. മനസ്സ് മനസ്സിന്റെ പരിണാമ സ്വയം തന്നെ അശാന്തിയാണ്. ആ പരിണാമങ്ങൾ കൊണ്ട് മനസ്സിൽ നിരന്തരം അശാന്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മം എങ്ങനെ ശാന്തം? അപ്പൊ ശാന്തമായ ആ ബ്രഹ്മം എങ്ങനെ അശാന്തമായ ജീവനായി പരിണമിക്കും? വ്യക്തിക്കും അനുഭവത്തിനും നടക്കുന്ന കാര്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ശാന്തനാണെന്നും ആർക്കും പറയാൻ സാധ്യമല്ല. ശരീരത്തോടുകൂടിയിരിക്കുന്ന ആർക്കും സാധ്യമല്ല. വേണമെങ്കിൽ പറയാം, ഒരല്പസമയത്തേക്ക് ഞാൻ സമാധി ഇരുന്നപ്പോൾ ശാന്തമായിരുന്നു എന്ന് പറയാം. ഉണർന്നു വന്നു കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് സമാധി കിട്ടുന്നതെന്നുള്ള അശാന്തി, ഇത്രയും നല്ല സമാധി എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയല്ലോ എന്നുള്ള അശാന്തി, ഇത്രയും വലിയ സമാധി നേടിയിട്ടും ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള അശാന്തി, പലതരത്തിലുള്ള അശാന്തിയാണ് മനസ്സിൽ വരുന്നത്. അശാന്തിയിൽ നിന്നെങ്ങനെ ജീവന് മുക്തി? ശാന്തമായ ബ്രഹ്മം എങ്ങനെ അശാന്തമായ ജീവനാകും? രാഗദ്വേഷാദികളോടുകൂടിയിരിക്കുന്ന ജീവനാകും, അത് ശരിയാകത്തില്ല എന്ന് പറയുന്ന നിരവധ്യം. ഇവിടെ എന്തുകൊണ്ടിത് സംഭവിക്കും? ശാന്തമായിരിക്കും ബ്രഹ്മം, അശാന്തനായ ജീവനായത് എന്തുകൊണ്ട്? അവന്റെ ഉള്ളിൽ എന്തുകൊണ്ട് അകാരണമായി രാഗദ്വേഷങ്ങൾ ഉണ്ടാകും? ഇതൊക്കെ അറിഞ്ഞാലും, ഈ തത്വത്തെ അറിഞ്ഞാലും, അറിഞ്ഞില്ലെങ്കിലും, ഭക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, യോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആൾ അശാന്തൻ തന്നെയാണ്. അശാന്തി ഉണ്ട് എല്ലാവരുടെ മനസ്സിലും. അശാന്തി ഉള്ളിലുള്ളത് കൊണ്ടാണ് ബാഹ്യമായ ക്രിയകൾ സംഭവിക്കുന്നത്. എന്ത് ക്രിയ? എന്തിനെങ്കിലും സ്വീകരിക്കുന്നതിനും എന്തിനെങ്കിലും ഒഴിവാക്കുന്നതിനും ഉള്ള ബാഹ്യ കർമ്മം ഒരു മുന്നിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിൽ അശാന്തിയാണെന്നാണ്. ഒരു സംശയവും വേണ്ട. നിസ്സാരമായൊരു കാര്യം പറയാം, വിശക്കുന്നു, ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നു, സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ ഉള്ള ശാന്തമായി, വിശപ്പുള്ളിനെ അസ്വസ്ഥമാക്കി, അതുകൊണ്ടാ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഭക്ഷണം വന്നു, ഉപ്പ് കൂടിപ്പോയി, ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു, അശാന്തിയായി. അപ്പോ ആരിലാണോ ബാഹ്യമായ പ്രവൃത്തി നടക്കുന്നത്, സ്വീകരിക്കുന്നതിനും ത്യജിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവൃത്തി നടക്കുന്നത്, അവരുടെ കൂടെ അശാന്തമാണ്, ഒരു സംശയമില്ല. മറിച്ചാണെങ്കിൽ ഒരാൾ വിശക്കാതെ ഭക്ഷണം കഴിക്കണം, അങ്ങനെ സംഭവിക്കണം, ഉള്ളിൽ വിശപ്പേ അനുഭവപ്പെടരുത്, അങ്ങനൊരു കാര്യമേ വരരുത്. അല്ലാതെ ഭക്ഷണം കഴിക്കണം യാന്ത്രികമായി, അങ്ങനെ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ചിലർ വെറുതെ പൊങ്ങച്ചൊടിക്കാൻ പറയും, എനിക്ക് വിശപ്പ് ഉണ്ടാകുന്നുമില്ല, എന്നാലും ഞാൻ കഴിക്കുകയാണ്, അതിനൊന്നും കഥയില്ല. എന്തുകൊണ്ട്? ജൈവധർമ്മങ്ങളാണ്, ശരീരധർമ്മങ്ങളാണ് അതൊക്കെ. അത് ശരീരമുള്ളിടത്തോളം കാലം അതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെ ഉള്ള ധർമ്മങ്ങൾ സ്വീകരിക്കുന്നതിനും ത്യജിക്കുന്നതിനുമുള്ള ഹേയോപാദേയ ധർമ്മങ്ങളെന്ന് പറയും. ഹേയോപാദേയവും ഒരുവനിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ അന്ധകരണം പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിച്ചാൽ അതിൽ അശാന്തി ഉണ്ടാവും. ശാന്തി ഉണ്ടായാൽ അശാന്തി ഉണ്ടാവും. അല്ല, ശാന്തി മാത്രം, അങ്ങനെ ഒരു സാധനമില്ല. എന്തുകൊണ്ട്? ദ്വന്ദ്വത്തിന് ഒന്നിന് മാത്രം ഇരിക്കാൻ പറ്റത്തില്ല. ശാന്തി ഉണ്ടെങ്കിൽ അശാന്തി ഉണ്ട്. അത് എത്ര സമയമെന്നുള്ളതാണ്. 2 മിനിറ്റ് ശാന്തിയും 1 മണിക്കൂർ അശാന്തിയും. അങ്ങനെയാണ് സാധാരണ മനസ്സിന്റെ സ്ഥിതി. അത് കൃത്യമായി നമുക്ക് ഊഹിക്കാം. ഏത് ഹേയോപാധേയ പ്രവൃത്തികൾ ബാഹ്യമായി നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അശാന്തി ഉണ്ടായിരിക്കും. ഒരാളെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഉള്ളിൽ ശാന്തി എന്നൊന്നും കരുതണ്ട. അപ്പോൾ ഇതിപ്പോൾ എന്താ, വിശന്ന ആരുടെ കുറ്റമാ? ഞാൻ ആഗ്രഹിച്ചോ? വിശക്കണമെന്നില്ല, വിശപ്പ് കഴിഞ്ഞിട്ടാണ് ആഗ്രഹം വന്നത്. ഇനി വിശപ്പ് പോട്ടെ, ഒരാൾ പറയണം എനിക്ക് വിശപ്പില്ല, പക്ഷെ ഒരാൾ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, എനിക്ക് ആഗ്രഹമില്ല, പിന്നെ എന്തിനാ ഉറക്കം തോന്നുന്നതിരുന്ന്? ഉറക്കം തൂങ്ങിപ്പോകും, മുൻകൂട്ടി ആഗ്രഹിക്കുകയൊന്നും വേണ്ട. അത് ആഗ്രഹം വരുന്ന എപ്പോഴാ? ഉറക്കത്തിന് തടസ്സം വരുമ്പോ മനസ്സ് അശാന്തമാവും, ഉറങ്ങാത്തിരുന്നു. അപ്പൊ ആഗ്രഹിക്കുന്നു, ഉറങ്ങി കൊള്ളാമായിരുന്നു, ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. ശല്യം. അപ്പൊ ഇവിടെയൊക്കെ ആഗ്രഹിക്കാതെ തന്നെ മനസ്സിൽ അശാന്തി കടന്നു വരുന്നതിന് എന്താ കാരണം പറയുന്നു? അതിഷ്ടം, നമുക്കറിയാൻ വയ്യ, അതിനാണ് അതിഷ്ടം എന്ന് പറയും. അതിന് മറ്റൊരു പേര് പറയും പുണ്യപാപങ്ങൾ, ജീവനാദിഷ്ടം എന്നെല്ലാം പറയുന്നു. അതിനാണ് പറയുന്നത് എന്ത്? നിരവധ്യം, പുണ്യപാപരഹിതം ആണ് ബ്രഹ്മം. ജീവൻ അങ്ങനെയല്ലാതെ ഉണ്ട്, സർവത്ര പുണ്യപാപത്തോടുകൂടിയാണ് കാണുന്നത്. നിരഞ്ജനം, അഞ്ജനം, തമസ്, വിരള്, അവിവേകം എന്നൊക്കെ പറയും. ജീവൻ എന്ന് പറഞ്ഞാൽ അവിവേകിയാണല്ലോ. അവൻ ഒരു ശരി ചെയ്തു കഴിഞ്ഞാൽ 10 തെറ്റി, ഒരു ധർമ്മം അനുഷ്ഠിച്ചാൽ 10 അധർമ്മം അനുഷ്ഠിക്കും. അപ്പൊ ജീവൻ വിവേകി എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? അതും ദ്വന്ദ്വത്തിന്റെ ഒരു ഭാഗമാണ് വിവേകം, വിവേകം. അപ്പൊ ബ്രഹ്മമാണെങ്കിലോ നിരഞ്ജനമാണ്, തമശൂന്യമാണ്, ജീവൻ അതിന് നേരെ വിപരീതമായിരിക്കുന്നു. അപ്പോ ബ്രഹ്മത്തിന് പറഞ്ഞാണ് വിശേഷങ്ങളെല്ലാം നിഷ്കളം, നിഷ്ക്രിയം, ശാന്തം, നിരപഥ്യം, നിരഞ്ജനം. അതിന് നേരെ വിപരീതമാണ് ജീവൻ. അപ്പൊ ആ ബ്രഹ്മത്തിൽ നിന്ന് ഈ ജീവൻ എങ്ങനെ ഉണ്ടാകും? പൂർവക്ഷി പറയണത് ശരിയാകത്തില്ല. ഇത് രണ്ടും രണ്ട് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഇതും ശേതാശ്ചരത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത്യാദിശ്രുതിന്റെ പരിശേഷ്യ, അടുത്ത പരിശേഷന്യായത്തെ കുറിച്ച് പറയുകയാണ്. ബ്രഹ്മണോ അന്യത് ഉപാദാന കാരണം അശുദ്ധ്യാദി ഗുണകം സ്മൃതിപ്രസിദ്ധം അഭിവഗന്തവ്യം. എന്തായാലും ബ്രഹ്മത്തെ ഉപാദാന കാരണമായി സ്വീകരിക്കാൻ സാധ്യമല്ല. അതാണ് ബ്രഹ്മത്തെ ഒഴിവായി പിന്നെ ശേഷിക്കുന്ന എന്താണ്? പ്രകൃതി പ്രധാന സാഖ്യന്മാർ പറയുന്നു. അതിന് ഈ ഇതെല്ലാം യോജിക്കും. അത് വികാരിയാണ്, ഉത്പത്തി സ്ഥിതി നാശങ്ങൾ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതായത് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ജീവൻ കാണുന്ന ദോഷങ്ങളെല്ലാം അതിലാരോപിക്കാം, അതിലുള്ളതാണ്. ബ്രഹ്മണോ അന്യ, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഉപാദാന കാരണം അശുദ്ധ്യാദി ഗുണകം, അശുദ്ധ്യാദികൾ അവിടെ രജസും തമസും എല്ലാം ഉണ്ടല്ലോ, അശുദ്ധിക്ക് മറ്റൊന്നും വേണ്ടല്ലോ. സ്മൃതിപ്രസിദ്ധം സംഖ്യന്മാർ പറയുന്ന അതിനെ അപ്രകൃതി എന്നവർ പറയുന്നു, പ്രധാനം എന്ന് പറയുന്നു, പല പേരുകളിൽ പറയുന്നു, അമ്പിയത്വം നേരിടത്ത് പറയും, അതിനെ സ്വീകരിക്കുക. അപ്പോൾ ഈശ്വരൻ നിമിത്തം പ്രധാനം ഉപാദാനം അങ്ങനെ സ്വീകരിക്കുക. സംഖ്യന്മാരും സ്വീകരിക്കുന്നില്ല. അവർ പറയുന്നത് സൃഷ്ടിക്ക് പ്രധാനം മതി, മുക്തിക്കും ഈശ്വരൻ്റെ ആവശ്യമൊന്നുമില്ല. അത് രണ്ടും ആ പ്രധാനം തന്നെ കൊടുത്തോളും. സംസാരവും കൊടുക്കാൻ പ്രധാനം മതി, മുക്തി കൊടുക്കാനും പ്രധാനം മതി, ജഗത് കാരണമായിരിക്കുന്ന പ്രകൃതി മതി എന്നാണ്. ബ്രഹ്മകാരണത്വ ശ്രുതി നിമിത്തത്വ മാത്രേ പര്യവസാന, അശ്രുതേഹി നിമിത്തത്വ മാത്രേ പര്യവസാന. പിന്നെ ബ്രഹ്മകാരണം പറയുന്നതോ ശ്രുതിയിൽ? നിമിത്തം, ബ്രഹ്മം നിമിത്തമാണ്, ഉപാദാനമല്ല, ബ്രഹ്മമല്ല ജഗത്തായിരിക്കുന്നത്. പിന്നെ പ്രകൃതിയാണ് ജഗത്തായിരിക്കുന്നത്, ഈശ്വരൻ അതിന് നിമിത്തമായിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, നിമിത്തം മാത്രം ഭവ സവിസാചൻ, ഞാൻ കേവലം നിമിത്തമാണ് എല്ലാത്തിനും, ജഗത്തിന് നിമിത്തമാണ്. ഏവം പ്രാപ്തേ ബ്രഹ്മഹ, ഇതുവരെ പോകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഈ അധികരണത്തിൽ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നുണ്ട്, ഇതിനൊന്ന് തൊടുന്നതേ ഉള്ളൂ. പിന്നെ തുടർന്ന് വരുന്ന ഭാഗങ്ങളെ കുറിച്ച് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മറ്റൊരു ദാർശനികന്മാരും ചർച്ച ചെയ്യാത്ത കാര്യവുമാണ്. എല്ലാവരും ഈശ്വരനും ഒരു നിമിത്തം മാത്രമായിരുന്നു, അതുകൊണ്ട് അവരെല്ലാവരും ദ്വൈതികളുമായി. അദ്വൈതിയാണ് പറയുന്നത് ഈശ്വരൻ നിമിത്തം മാത്രമല്ല, അത് ഉപാദാനമാണ്, രണ്ടുമാണ്, അത് നിമിത്തവുമാണ് ഉപാദാനമാണ്. അപ്പോൾ സൃഷ്ടിയും സ്രഷ്ടാവും ഇവിടെ തന്നെ ഉണ്ട്, അതാണ് അതിൻ്റെ ഗുണം. നിങ്ങളെ സ്രഷ്ടാവിനെ തോന്നി ഈ സൃഷ്ടിയെ വിട്ടിട്ട് ദൂരെ എങ്ങും പോകണ്ട, ഇവിടെ തന്നെയുണ്ട് സ്രഷ്ടാവ്. അതുകൊണ്ടാണ് അദ്വൈതത്തിന്, അദ്വൈത സിദ്ധാന്തത്തിന് ഈ ദർശനങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിച്ചു. അതാണ് മറ്റുള്ളവർക്ക് സമാധാനം പറയാത്ത, പറയാൻ കഴിയാത്ത ഒരു ചോദ്യത്തിന് അദ്വൈതി സമാധാനം പറയും. എല്ലാവരും പറയുന്ന എന്താണ്? ഈ ജഗത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നതിന് പുറത്തൊന്നും പോകണ്ട, ഈ ജഗത്തിൽ തന്നെ ഉണ്ട്. അദ്വൈതി അത് തന്നെ പറയും, ഇവിടെ തന്നെയുണ്ട് സൃഷ്ടികർത്താവ്. അവിടെ ഇത് പറയുമ്പോൾ പിന്നെ എങ്ങനെ ദ്വൈതിക്ക് നിഷേധിക്കാൻ കഴിയും? ഭൗതികവാദിക്ക് നാസ്തികനെങ്ങനെ നിഷേധിക്കാൻ കഴിയും? ജഗത് കാരണമായിരിക്കുന്നു, എന്നത് കാര്യമായിരിക്കുന്നു. അതാണ് ഇവിടെയും ആചാര്യൻ പറയുന്നത്. അത് അങ്ങനെ ഒരു കാര്യകാരണവാദത്തെ യുക്തിയുക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശങ്കരാചാര്യരുടെ മഹത്വം. അത് മുമ്പ് വേദത്തിലെല്ലാം ഉണ്ട്, വേദത്തിലും മറ്റും ഉണ്ട്. പക്ഷേ മറ്റാരും ഇതുപോലെ യുക്തിയുക്തമായി ഈ ആശയത്തെ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ദ്വൈതിയോട് ചോദിക്കുന്ന ആ ചോദ്യം അദ്വൈതിയോട് ചോദിക്കാൻ ആരും വരണ്ട. പ്രയോജനം അദ്വൈതി പറയും ഇത് തന്നെയാണ് ജഗത്ത് തന്നെ ആണ്, അല്ല ഇതിന് പുറമേ ഒരു കാരണത്തെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അല്ല ഞാനിവിടെ ജഗത്തിനെ കാണുന്നുള്ളൂ, നിങ്ങളീ പറയുന്ന ബ്രഹ്മത്തെ കാണുന്നില്ലെന്ന് പറഞ്ഞാലോ? ഇവിടെ എന്താണോ നിങ്ങൾ വാസ്തവത്തിൽ കാണുന്നത് അതിനെ തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. കാണാത്ത ഒന്നിനെ നിങ്ങൾ പരമാർത്ഥത്തിൽ ഈ ജഗത്തിൽ എന്തിനെയാണോ കാണുന്നത് അത് തന്നെയാണ് ബ്രഹ്മം. എന്താ പരമാർത്ഥത്തിൽ കാണുന്നു എന്ന് പറയുന്നത്? ആ ബ്രഹ്മത്തെ കണ്ടാൽ തിരിച്ചറിയണം. തിരിച്ചറിവില്ലാത്തതുകൊണ്ട് നിങ്ങളതിനെ ജഗത് കാരണമായി അറിയുന്നില്ല. തിരിച്ചറിവിനെയാണ് പറയുന്നത് വിവേകം ജ്ഞാനം എന്ന് പറയും. അപ്പൊ ജഗത് കാരണത്തെ ജഗത്തിൽ തന്നെ കണ്ടെത്താം. അപ്പൊ പുറമേ ഒരു ഈശ്വരനിൽ നിന്ന് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഏവം പ്രാപ്തേ ബ്രഹ്മഃ, ഇങ്ങനെ പൂർവപക്ഷി പറയുമ്പോൾ സിദ്ധാന്തി പറയുന്നു പ്രകൃതിശ്ച, അതാണ് സൂത്രം. പ്രകൃതിശ്ച എന്നുവെച്ചാൽ ഉപാദാന കാരണം ച എന്ന പ്രകൃതിച്ച ഉപാദാന കാരണം ബ്രഹ്മ അഭ്യുഗന്ധവിയും നിമിത്ത കാരണം ച ച എന്ന് പറഞ്ഞുകൊണ്ട് അതിവിടെ ചേർക്കുന്നു. ബ്രഹ്മം ഉപാദാന കാരണവുമാണ് നിമിത്ത കാരണവുമാണ്. പക്ഷെ ഇവിടെ നമുക്ക് അതിനൊരു ദൃഷ്ടാന്തം കിട്ടത്തില്ല. സാധാരണഗതിയിൽ മൺപാത്രത്തെ ഉണ്ടാക്കുന്നവൻ തികച്ചും വേറെയാണ്, മണ്ണ് വേറെയാണ്. അപ്പൊ മൺപാത്രത്തിന് പ്രകൃതിയും ഉപാദാനം പ്രകൃതി അല്ലെങ്കിൽ ഉപാദാനവും നിമിത്തമായിട്ട് ഒന്നിനെ കിട്ടുന്നില്ല. എന്നാലും ഇവിടെ തന്നെ അതിനുദാഹരണം കിട്ടും, അത് വിശദീകരിക്കും. ബ്രഹ്മം തന്നെ സച്ചിദാനന്ദം തന്നെ ഇവിടെ പ്രകൃതിയായിരിക്കുന്നു. ആ സച്ചിദാനന്ദം തന്നെ നിമിത്തമായി വരികയും അത് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ തന്നെ അറിയാൻ കഴിയും. അറിയാമെന്നുള്ളതിൻ്റെ അവസാനം ഭാഷ്യകാരം പറയും ഇത് കേവലം യുക്തിയുടെ വിഷയമല്ല ഈ പറയുന്നു. ഞങ്ങൾ തർക്കിച്ച് സമർത്ഥിക്കുകയല്ല ചെയ്യുന്നു, പിന്നെ അനുഭവത്തിൽ അവസാനിക്കും. നിങ്ങളുടെ അനുഭവത്തെ പരിശോധിച്ച് നോക്കുക. സച്ചിദാനന്ദത്തിലല്ലേ ഈ ജഗത്ത് പ്രകടമാകുന്നത്? നിങ്ങൾക്ക് ഈ ജഗത്തിന് സച്ചിദാനന്ദത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റുമോ? കഴിയുന്നില്ലെങ്കിൽ ആ സച്ചിദാനന്ദം തന്നെയാണ് ജഗതുപാദാനം, അത് തന്നെയാണ് ജഗത് നിമിത്തമായിരിക്കുന്നത്. യുക്തിയിലൂടെ അവിടെ അനുഭവത്തിൽ എത്തിച്ചേരണം. അനുഭവത്തിലൂടെ പറയുന്ന പേരാണ് ശ്രുതി. അല്ല ഒരാൾ പറഞ്ഞ് അതുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല അവിടെ. പ്രകൃതിശ്ച ഉപാദാന കാരണം ച ബ്രഹ്മ അഭ്യുഗന്ധവ്യം നിമിത്ത കാരണം ച. പ്രകൃതി ഉപാദാന കാരണമായി നിമിത്ത കാരണമായി സ്വീകരിക്കുന്നു. എന്നാ കേവലം നിമിത്ത കാരണം, കേവലം നിമിത്ത കാരണമല്ല. കസ്മാത് എന്തുകൊണ്ട്? പ്രതിജ്ഞാ ദൃഷ്ടാന്ത അനുപരോധ. അദ്വൈതി ആ സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുമ്പോൾ അവിടെ യുക്തിക്ക് നിരക്കാത്ത അനുഭവം അങ്ങനെയൊന്നും പറയുന്നില്ല. അത് ദൃഷ്ടാന്തം എന്ന് പറയുന്നു. പ്രതിജ്ഞ എന്ന് പറയുന്നപ്പോഴും അനുഭവത്തെയായിരിക്കും. ആ ഇതാണ് സത്യം എന്ന് പറയുക, അത് സ്വാനുഭവം. അതിനെന്ത് ചെയ്യുന്നു? ദൃഷ്ടാന്തത്തെയും പറയുന്നു. ശ്രുതി രണ്ടും ചെയ്യുന്നു, പ്രതിജ്ഞ പറയുന്നു എന്നതാണ്. അതിന് യുക്തിയെയും കൊടുക്കുന്നു, ദൃഷ്ടാന്തത്തെയും കൊടുക്കുന്നു. ദൃഷ്ടാന്ത യുക്തിയെ സൂചിപ്പിക്കാനും അതാണ് അദ്വൈതത്തിന്റെ വഴി. അതുകൊണ്ട് ഈശ്വരൻ ഈ ജഗത്തിന് ഉപാദാനവുമാണ്, നിമിത്തവും. ഈശ്വരൻ നിമിത്തമായി തന്നെ ഈ ജഗത്തുണ്ടായി. എവിടെ നിന്ന്? ഈശ്വരൻ നിന്ന്. എങ്ങനെ? ആ ഈശ്വരൻ തന്നെ ജഗത്തായി. ഇവിടെ ഉപയോഗിക്കും ഭാഷ പരിണമിച്ചു. പരിണാമം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന അർത്ഥത്തിലല്ല, അത് ഇനി വിശദീകരിക്കും.